യൂഷ്മ അസ്മത് ശബ്ദങ്ങളുടെ രൂപങ്ങൾ അറിയാമെന്ന്. അങ്ങനെയാണ് അസ്മത് ശബ്ദത്തിന്റെ രൂപം. യുഷ്മത്തിന്റെ അതില് ഈ രണ്ട് രൂപം വരുന്നു, അന്വാദേശം വരുന്നു, അത് പ്രത്യേകം പഠിക്കും. ഇതമന് ഏതതിനും വന്നതുപോലെ ഏനം ഏനു ഏനാൻ ഏനേന ഏനയോഹോ എന്ന് വന്നതുപോലെ അന്യാദേശം വരുന്നതാണ് ഇവിടെ. യുഷ്മത അസ്മ ശബ്ദങ്ങള് പൊതുവേ ഇത് വളരെ പ്രയാസമുള്ള എന്നാണ് പറയുന്നത്. പക്ഷെ അതങ്ങനെയല്ല, യുഷ്മതസ്മതിന്റെ പ്രക്രിയ വളരെ സിമ്പിളാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഇതുവരെ പഠിച്ച പലതിനേക്കാളും അപേക്ഷിച്ചത് എളുപ്പമാണ്. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ള അജന്തത്തിൽ പഠിച്ച നദീസഞ്ജ വരിക, പിന്നെ അതിനെ ബാധിക്കുക, രണ്ട് രൂപം വരിക, പിന്നെ അതിന് വികല്പം വിധിക്കുക, അങ്ങനെ ഒന്ന് നോക്കുമ്പോൾ അവിടെയൊക്കെ പലയിടത്തും കിമന്തമായിരിക്കുക, ധാതുത്വം വരിക, നദീസഞ്ജ വരിക, ഇതെല്ലാം കൂടെ വരുമ്പോൾ വരുന്ന കൺഫ്യൂഷൻ, അങ്ങനെയുള്ള ഒരു പ്രശ്നം ഇവിടെയില്ല. പക്ഷെ പൊതുവൊരു ധാരണ ഇത് പ്രയാസമുള്ളതെന്നാണ്. അതിന് കാരണം അത് പ്രയാസം ഉണ്ടായിട്ടില്ല, വെറും ഒരു കൺഫ്യൂഷൻ മാത്രമാണ്. അതായത് ഇതുവരെ നമ്മൾ പഠിച്ചുകൊണ്ട് വന്നത് ഒരു സൂത്രം ഉപയോഗിച്ച് ഒരു രൂപ ശ്രദ്ധിക്കും, അങ്ങനെയാണ് സാധാരണ. ഇപ്പോ രാമശബ്ദം, അതിന് ആ സൂത്രങ്ങളിൽ രാമശബ്ദം ആ സൂത്രങ്ങൾ ഉപയോഗിച്ച് ഒരു രൂപം അങ്ങനെ പഠിച്ചിട്ടുള്ളൂ. ഇവിടെ വരുമ്പോൾ അങ്ങനെയല്ല, ഒരു സൂത്രം ഉപയോഗിച്ച് രണ്ട് രൂപം പഠിക്കുന്നു, അഷ്മതും യുഷ്മതും ഒരേ സമയം ശ്രദ്ധിക്കുന്നു. അതാണ് ഇത് പ്രയാസമെന്ന് ആൾക്കാർക്ക് തോന്നാൻ കാരണം. അതിക്കവിഞ്ഞ് ഇതിനകത്തൊന്നുമില്ല, പക്ഷെ പ്രക്രിയ ലളിതമാണ്. പിന്നെ വേറെന്നുള്ളത് ഇതിനുവേണ്ടി മാത്രമുള്ള കൂടുതൽ സൂത്രങ്ങൾ. ഇപ്പൊ രാമശബ്ദത്തിനും ഒരുപാട് സൂത്രം വന്നിട്ടുണ്ട്, പക്ഷെ അത് രാമശബ്ദത്തിന് വേണ്ടിയുള്ളതല്ല, പൊതുസൂത്രങ്ങളാണ്. അത് തന്നെ അടുത്ത് സർവശബ്ദത്തിൽ ഉപയോഗിച്ചു, ഒരുപാട് ശബ്ദങ്ങൾ ആ സൂത്രങ്ങൾ ഉപയോഗിച്ചു. ഇവിടെ അങ്ങനല്ല, യുഷ്മതിനും അസ്മതിനും വേണ്ടി തന്നെയുള്ള സൂത്രങ്ങൾ. അങ്ങനെ വരുമ്പം ഈ രണ്ട് രൂപങ്ങൾക്കും വേണ്ടി ഒരുപാട് സൂത്രങ്ങൾ വരുന്നു. ഈ സൂത്രങ്ങളുടെ ബാഹുല്യം കാണുമ്പോഴും ആൾക്കാർ വിചാരിക്കും എന്തോ ഭയങ്കര സംഭവമാണത്. പക്ഷെ പ്രക്രിയ വളരെ എളുപ്പം മനസ്സിലാക്കാവുന്നതാണ്. ഇവിടെ യുഷ്മ അസ്മത് രണ്ട് ശബ്ദങ്ങളെയും ഒരുമിച്ച് ശ്രദ്ധിച്ചു പോകും, ഇത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പോ ഇവിടെ യുഷ്മത് സു അസ്മത് സുന്ദരി, ഈ ശബ്ദത്തിൻ്റെയും പ്രത്യേകത കതിശബ്ദം പോലെയാണ്. എങ്ങനെയാണ്? ഇങ്ങനെ എന്താ കതിശബ്ദം? കത്തി അതാണോ? യുഷ്മത് അസ്മത് ഷഡ് സഞ്ജകാഹ ത്രിഷു സ്വരൂപാഹ പഠിച്ചിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? മുമ്പ് ഒന്നല്ലേ അത്? യുഷ്മത് അസ്മത് ഷഡ് സഞ്ജകാഹ ത്രിഷു സ്വരൂപാഹ കേട്ടിട്ടില്ല ആരും? വന്നിട്ടുണ്ടോ അവിടെയെങ്കിലും? കേട്ടിട്ടില്ല ആരും? ഞാൻ കേട്ടതിൻ്റെ ഓർമ്മ വെച്ച് പറഞ്ഞാണോ? ഇനി കതിശബ്ദോ നിത്യം ബഹുവചനാന്ത. കതിശബ്ദം പഠിച്ചിട്ടുണ്ടോ? അവിടെ ഇങ്ങനെ വല്ലതും എഴുതിയിട്ടുണ്ടോ? പറഞ്ഞല്ലോ അവിടെ എങ്ങനെ. ഉണ്ടോ? പിന്നെ ഇതിവിടെ വന്നതാ? എവിടെ വന്നു? നാലുമ്പത്തെ അംഗസ്. എവിടെ എന്തെഴുതിയിരിക്കുന്നു? യുഷ്മദസ്മത് ഷഡ്സഞ്ജവ. അത് ഏത് ഏത് ശബ്ദം പിടിച്ചപ്പോഴാണ്? ഏത്? പിന്നെ ആരും കേട്ടിട്ടില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സംഭവമേ ഇല്ലെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ എങ്ങനെ ഇരിക്കുന്നു? യുഷ്മദ് സു അസ്മദ് സു, രണ്ട് ശബ്ദം ഒരു സൂത്രം കൊണ്ട് ഒരുമിച്ച് ശ്രദ്ധിക്കുന്നു, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇതിൽ വേറെ പ്രശ്നമൊന്നുമില്ല. യുഷ്മദസു അസ്മദസു അസ്മദസു രണ്ടും എഴുതണം, രണ്ടും ഒരുമിച്ച് പോകണം. അസ്മദസു രണ്ടും ഒരുമിച്ച് വരണം. യുഷ്മദസു അസ്മദസു അങ്ങനെ ഇരിക്കുമ്പോൾ എന്തുവരുന്നു? ഞേ പ്രഥമയോ രാം അങ്ങനെ പറഞ്ഞ ഒരു സൂത്രം കൊണ്ട് രണ്ടു രൂപ ശ്രദ്ധിക്കുന്നു. ഇതുവരെ ചെയ്യാത്ത കാര്യമാണ്. ഇതാണ് പറയുന്ന വലിയ പ്രയാസം. യുഷ്മദ് അസ്മദ്ഭ്യാം പരസ്യങ്ങേ ഇത്യേതസ്യ പ്രഥമാ ദ്വിതീയോശ്ച അമാദേശ സ്യാത്. യുഷ്മദ് അസ്മദ് ഈ രണ്ട് ശബ്ദങ്ങളുടെയും പരത്തിൽ ഇരിക്കുന്ന ങേ ഇത്യേതസ്യ. ങേ എന്ന് പറയുന്ന ഏതാണ്? സപ്തമിയാണോ? ചതുർത്ഥി. ങേഭ്യം അതൊക്കെ മറന്നുപോയാ? ങേ ഒക്കെ പോയി. ഇപ്പോ ങേ എന്ന് പറയുന്ന ഏതാണ്? ങേ ഇത്യേതസ്യ. പിന്നെ പറയുന്നു പ്രഥമാ ദ്വിതീയോശ്ച. പ്രഥമയ്ക്കും ദ്വിതീയയ്ക്കും പ്രഥമ ഏതാണ്? സൂജസിന് പ്രഥമ സംയോജിച്ച സൂത്രം. ദ്വിതീയോ അത് ആണ്ട് പ്രഥമ വിധിക്കുന്നുണ്ടോ? സുപഹ. അതിന്റെ വൃത്തി എന്താണ്? പ്രഥമ എന്നവിടെ വിധിച്ചിട്ടുണ്ടോ? വിഭക്തിശ്ച എന്ന് പറഞ്ഞോ? അതിന്റെ വൃത്തി എന്താണ്? സുപ്തിങ്ങോ വിഭക്തി സഞ്ജോ. അവിടെ പ്രഥമാസഞ്ജോ വിധിച്ചോ? പ്രഥമാസഞ്ജോ വിധിച്ചതെന്നാ ചോദിച്ചത്? ഏതെന്നാണ് അന്ന് പറഞ്ഞു? പഠിപ്പിച്ചപ്പോ തന്നെ പറഞ്ഞതാണ്. ഏകവചന ദിവനൊന്ന് സൂത്രമുണ്ടോ? ചോദിച്ചത് പ്രഥമ വിധിച്ച സൂത്രം ഏതെന്ന്. പ്രഥമ ദ്വിതീയാണ് വിധിച്ച സൂത്രം. എങ്ങനെ? എവിടെ? കാരകത്തിലാണ്. ആ സൂത്രത്തിൽ പ്രഥമ വിധിച്ചിട്ടുണ്ടോ? സുബഹയുടെ അവിടെ വിധിച്ചോ പ്രഥമ ദ്വിതീയ? സൂജസ്ഥിതി പ്രഥമ എന്ന് പറയുന്ന സൂത്രമാണോ? വൃത്തിയാണോ സൂത്രം? ഞാൻ ചോദിച്ച സൂത്രം ഏതെന്ന്. എന്നുവെച്ചാ പ്രഥമ ദ്വിതീയ എന്ന് പറയുന്നുണ്ടോ അവിടെ? അതില് വിധിയ എന്ന് പറഞ്ഞ് ഞാൻ ചോദിക്കുന്ന ഏത് സൂത്രമാണ് വിധിച്ചതെന്നാണ്. ഞാൻ ചോദിക്കുന്നതല്ല, പ്രഥമ എന്ന് പറയുന്നത് ഏത് സൂത്രത്തിൽ വിധിച്ചു എന്നുള്ളതാണ്. കാരക പ്രക്രിയയിൽ ഇന്ന സൂത്രത്തിൽ പ്രഥമ വിധിച്ചിരിക്കുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അവിടെ വ്യക്തമായി പറഞ്ഞാണ് പ്രഥമ ദ്വിതീയ എന്ന് വിധിക്കുന്നതിനൊരു സൂത്രമില്ല പറഞ്ഞിട്ടുണ്ടോ? അത് പ്രാചീന ആചാര്യന്മാരുടെ സംജ്ഞയാണ് എന്നാ പറഞ്ഞത്. സംശയമുണ്ടെങ്കിൽ അന്നത്തെ റെക്കോർഡിങ് കേട്ട് നോക്കിയാൽ മതി വരികൂടെ. അപ്പൊ യുഷ്മതിന്റെയും അസ്മതിന്റെയും പരത്തിൽ ഉള്ള അങ്ങേ എന്ന് വെച്ചാൽ ചതുർത്ഥി ഏകവചനത്തിനും പ്രഥമയ്ക്കും ദ്വിതീയയ്ക്കും. പ്രഥമ എന്ന് പറയുമ്പോ അത് ഏതാണ്? പ്രഥമ സോജസ്, ദ്വിതീയ എന്ന് പറഞ്ഞാലോ ഇതിനും എന്ന് വരുന്നു അമാദേശസ്യ. പ്രഥമയ്ക്കും ദ്വിതീയയ്ക്കും ഇങ്ങേക്കും അമാദേശം വരും. അപ്പൊ യുഷ്മത് സു അസ്മത് സു എന്ന് പറയുന്ന ഇപ്പൊ എന്തായി? യുഷ്മതം അസ്മതം. അമ്മ എന്ന് പറയുന്നത് അവിടെ സുവിന് പുകാരപ്പോയി സർവാദേശമായി വരുന്നു. മകാരയുത്താവുന്നില്ല എന്തുകൊണ്ട്? ഇത് വിഭക്തിയാണോ? അമ്മ എന്ന് പറയുന്ന വിഭക്തിയാണോ ആദേശമാണോ? സ്ഥാനിവത് ആദേശമാണ്. വിധു പ്രകാരം അത് വിഭക്തിയാണ്. അതുകൊണ്ട് സ്ഥാനിവിത്വന വിഭക്തി ആയതുകൊണ്ട് അമ്മന്റെ മകാരത്തെ നിഷേധിച്ചു. വിഭക്തി സംജ്ഞ വിധിക്കുന്ന സൂത്രമാണ് വിഭക്തിശ്ച. വിവന്തായി യുഷ്മത് അം അസ്മത് അം, രണ്ടെണ്ണം ഒരുമിച്ച് സിദ്ധിച്ചു പോകുക, അത്രയേ ഉള്ളൂ. അല്ല അതിനകത്ത് വേറെ പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ അടുത്ത സൂത്രം വരുന്നു ത്വാഹൗ സൗ അനയോർ മപര്യന്തസ്യ ത്വാഹൗ ആദേശോ സ്ഥഃ. ഇത് സൗ എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഈ സൂത്രം വിധിക്കുന്നത് ഒരു സ്ഥലത്തേക്ക് വേണ്ടി മാത്രം. എവിടെ? സു സംബോധനയിലോ? സംബോധന ഇല്ല. അപ്പോ സു പരമിരിക്കുമ്പോ എന്ത് വരുന്നു? അനയോഹോ, അനയോഹോ എന്ന് പറഞ്ഞ യുഷ്മത് അസ്മദോഹോ, യുഷ്മതിനും അസ്മദനും. മപര്യന്തസ്യ മപര്യന്തമുള്ള ഭാഗത്തിൽ ത്വ അഹോ ത്വായും അഹയും വരും. അപ്പൊ യുഷ്മതിനും അസ്മദനും മപര്യന്തമുള്ള ഭാഗം ഏതെന്ന് നോക്കണം. ഏതാണ്? യുഷ്മതിലെ മാന്ന് വെച്ചാ ഹല്ലാണ്. സ്വരത്തെ കൂടെ എടുക്കരുത്. യുഷ്മതിലെ മാ പര്യന്തം എന്ന് വെച്ചാൽ മ പര്യന്തം. യുഷ്മ എന്ന് പറയുന്നിടത്തും അസ്മ എന്ന് പറയുന്നിടത്തും എന്തുവരും? യുഷ്മിനെന്തുവരും? യഥാസംഖ്യം വരും. യസൂത്രപ്രകാരം യഥാസംഖ്യം അനുദേശ സമാനം. യുഷ്മിന്റെ മ ഭാഗത്ത് എന്ത് വന്നു? ത്വ. അസ്മിന്റെ മ ഭാഗത്ത് എന്ത് വന്നു? അഹ. ഇപ്പൊ എന്തായി? ഇപ്പൊ എങ്ങനെ ഒരു രൂപം? ത്വ അത് അം ത്വ അത് ത്വ അത് അം അഹ അഹ അഹ അല്ല ഹ വേണം, ഹ വിസർഗമല്ല. അഹ അത് അം ത്വ അത് അം അഹ അത് അം. ശരിയായി. ത്വ അത് അം അഹ അത് അം. ഇവിടെ ത്വ അത് എന്നിരിക്കുന്നിടത്ത് നമ്മൾ മുമ്പ് പഠിച്ച ഒരു സൂത്രം വരാം. ഏതാണ്? അതാണോ? അതോ ഗുണേ. എന്താണ് എന്റെ വൃത്തി? വൃത്തി വൃത്തി അപതാന്താത് അതോ ഗുണേ പരിരൂപ ഏകാദശ്യ. കഴിഞ്ഞ ദിവസം ചോദിച്ച് പറഞ്ഞു കൊടുത്താ കണ്ടുപിടിച്ചോ ഏതായിരുന്നു സൂത്രം? ശേച്ച. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു പറയരുതെന്ന് പറഞ്ഞു, ആരുടെ സ്വയം കണ്ടുപിടിക്കട്ടെ. ഇവിടെ അതുകൂടെ വരാം, പക്ഷെ ഇവിടെ മറ്റു സൂത്രം വരുന്നുണ്ട്. ഏതാണ്? ശേഷേ ലോപഹ ഏതയോ ടി ലോപഹ ഏതയോ എന്ന് വെച്ചാൽ വിഷ്മദാസ്മതിന്റെ ടീക്ക് ലോകം വരുമെന്നാണ്. അപ്പൊ ഇവിടെ നോക്കുക, രൂപം എങ്ങനെയാ? ത്വ അത് അം, അഹ അത് അം. ഇതിൽ ഈ രണ്ട് സൂത്രങ്ങളുണ്ട്. ശേഷേ ലോകയും വരുന്നു, അതോ ഗുണയും വരുന്നു. പരം ഏതാണ്? ശേഷേ ലോകയായിരിക്കും. പരം ഏതാണ്? ആണോ പരം? അതാണെങ്കിൽ അതോ ഗുണയുടെ നമ്പർ എത്ര? ആ, ശേഷേ ലോകം എന്തായാലും അംഗാധികാരത്തിൽ പെടുന്നതാണ്, മറ്റതിന് മുമ്പാണ്. അപ്പോ പരമായതുകൊണ്ട് ഏത് വരണം? വിപരിഷയിലെ പരംകാര്യം ശേഷികളും വരേണ്ടതാണ്. പക്ഷെ ഇവിടെ പൂർവ്വസൂത്രം വരും. എന്തുകൊണ്ടാണ്? പൂർവ്വസൂത്രം അന്തരംഗമാണ്. അതോ ഗുണയെന്ന് പറയുന്നത് അന്തരംഗസൂത്രമാണ്. അപ്പോൾ വരും അസിദ്ധം ബഹിരംഗം അന്തരംഗേ. കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. അസിദ്ധം ബഹിരംഗം അന്തരംഗേ. അതായത് അന്തരംഗം എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞു മുമ്പ്? അന്തരംഗത്തിന് എന്ത് പറഞ്ഞു? അല്പാപേക്ഷം അന്തരംഗം, ബഹു അപേക്ഷം ബഹിരംഗം. ഇത് ശേഷ ലോക എന്ന് പറയുന്ന അംഗാധികാരത്തിലാണ്. അപ്പൊ അത് അംഗസഞ്ജി മറ്റും ആശ്രയിക്കുന്നുണ്ട്. അതുകൊണ്ട് അത് ബഹുപേക്ഷമായി. അംഗം എന്ന് പറയുന്ന ഒരു സംജ്ഞയല്ല. അസമയം അതോലോഭ എന്ന് പറയുന്നതോ അത് അതിൽ നിന്നും അപേക്ഷിക്കുന്നില്ല. ഒരു വർണ്ണത്തിന്റെ പരത്തിൽ ഇരുന്നു കഴിഞ്ഞാൽ അത്, അതുകൊണ്ട് അത് അല്പാപേക്ഷമാണ്. അതുകൊണ്ട് അത് അന്തരംഗമാണ്. അപ്പം പറയും അസിന്ധം ബഹിരംഗം അന്തരംഗേ. ഒരു സ്ഥലത്ത് അന്തരംഗകാര്യവും ബഹിരംഗകാര്യവും ഒരേ സമയം പ്രവർത്തിക്കാൻ വന്നു കഴിഞ്ഞാൽ ബഹിരംഗം അസിദ്ധമായി എന്നുവെച്ചാൽ അന്തരംഗം പ്രവർത്തിക്കും. അസിദ്ധം ബഹിരംഗം അന്തരംഗേ, അന്തരംഗേ കാര്യേ കർത്തവ്യേ ബഹിരംഗം അസിദ്ധം സ്യാത്. അപ്പൊ ഇവിടെ അതോ ഗുണ അന്തരംഗമായതുകൊണ്ട് അത് ആദ്യം വരും. പരമായ ശേഷലോപയെ ബാധിച്ചിട്ട് അതാണ് പറയുന്നത്. പരനിത്യ അന്തരംഗ അപവാദാനം ഉത്തരോത്തരം ബലിയ. പരമായത്തെക്കാൾ ബലമാണ് ഇതിന് അന്തരംഗത്തിന്. എങ്ങനെ അവരും അപ്പൊ എങ്ങനെ വരും? അതോ ഗുണ വരുമ്പോ എങ്ങനെ വരും രൂപം? രൂപം എങ്ങനെ വരും? ത്വത് അമ അഹത് അം ത്വ ആ. അവിടെ അതോ ഗുണ പരരൂപം വരുമ്പോ എന്തായി? ആ വന്നു. രണ്ടകാരത്തിന്റെ സ്ഥാനത്ത് ഒരു അകാരം വന്നു. അപ്പൊ ത്വദ്ന്നായി, ത്വദ്ന്നായി. മറ്റടുത്ത് എന്തായി? അഹദ് അമ്മായി. പിന്നെ ഇതിന് അപവാദമായിട്ട് വേറൊരു പരിഭാഷയുണ്ട്, വാർണാദ് ആംഗം ബലിയ. ഇതിന്റെ അപവാദമായി വരുന്നൊരു പരിഭാഷയാണ് വാർണാദ് എന്ന് വെച്ചാൽ വർണ്ണകാര്യങ്ങളെക്കാളും ആംഗം അംഗകാര്യങ്ങൾക്കാണ് ബലം. ആ പരിഭാഷ വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്തുവരും? പക്ഷെ അതിന് വരാൻ പറ്റില്ല, കാരണം അത് വർണ്ണകാര്യങ്ങളുടെയും അംഗകാര്യങ്ങളുടെയും നിമിത്തങ്ങൾ തുല്യമായിരുന്നിടത്തേ അത് പ്രവർത്തിക്കൂ. ഇവിടെ അംഗകാര്യത്തിന്റെ നിമിത്തങ്ങൾ വേറെ പറയുന്നു, വർണ്ണകാര്യത്തിന്റെ നിമിത്തം വേറെ പറയുന്നു. അതായത് അധോഗുണം എന്ന് പറയുന്നത് വർണ്ണകാര്യമാണ്. ഒരു വർണ്ണത്തിന്റെ പരത്തിൽ മറ്റൊരു വർണ്ണം ഇരിക്കുമ്പോൾ പരിരൂപം വരുമെന്ന് പറയുമ്പോൾ ഇതിന്റെ നിമിത്തം വേറെ പറയുന്നു. അംഗകാര്യത്തിന്റെ കാര്യം എന്താണ് പറയുന്നത്? ഇത് ഈ അംഗത്തിന്റെ ടീ ലോപിക്കും വിഭക്തി പരമരിക്കും. അപ്പോൾ രണ്ടിന്റെയും നിമിത്തങ്ങൾ വേറെയാണ്. അതുകൊണ്ട് വാർണാത് അംഗം ബലിയഹ ഇവിടെ പ്രവർത്തിക്കത്തില്ല. പിന്നെ എന്തുവരും? അസിദ്ധം ബഹിരംഗം അന്തരംഗേ പ്രകാരം. ഇവിടെ ഇപ്പോൾ എന്തായി? ത്വത് അം അഹദ് അമെന്നിരിക്കുമ്പോൾ ഇനി മറ്റേ സൂത്രം പ്രവർത്തിക്കുക. അതാണ് ശേഷേ ലോപഹ. രണ്ടിന്റെയും ടീ ലോപിച്ചാൽ പിന്നെ എന്ത് ശേഷിക്കും? ശേഷിക്കുന്ന എന്താണ്? ത്വാന്ന് ശേഷിക്കുമോ? ത്വത് ശേഷിക്കുമോ? ടീ ലോപിച്ചാൽ ശേഷിക്കുന്ന എന്തെന്നാ? പിന്നെ അം. അപ്പുറത്ത് എന്താ ശേഷിക്കുന്ന അടുത്ത രൂപത്തില്? അഹ് അം. അഹ് അം. ഇനി എന്ത് ചെയ്യും? ഇനി എന്ത് ചെയ്യും? ത്വം അജിഹീനം ഹൽ ഹരേണ സമുജ്യതേ ത്വം അഹം. അപ്പൊ യുഷ്മത് അസ്മതിൽ നിന്ന് പാണിനി എന്ത് ചെയ്തു? ത്വം അഹം ഉണ്ടാക്കി. എന്താ ചെയ്തു? ആദ്യം സൂവൻ അമ്മ വിധിച്ചു, ഇങ്ങേ പ്രഥമേവരം. പിന്നെ എന്ത് ചെയ്തു? ത്വാഹ് സൗ പ്രകാരം യുഷ്മതിന്റെയും അസ്മതിന്റെയും അപരിന്തമായ ഭാഗത്ത് ത്വായും അഹവും വിധിച്ചു. അതോ ഗുണെ പരിരൂപം വന്നു. ശേഷേ ലോകപ്രകാരം ടി ലോപിച്ചു. ഇത്രയുള്ളൂ ത്വം അഹം. പ്രക്രിയ പ്രയാസമുള്ളതല്ല ആണോ? പിന്നെ ഈ രണ്ട് രൂപങ്ങൾ ഒരുമിച്ച് സിദ്ധിച്ചു എന്നുള്ളതാണ് ഇവിടെ ചെയ്ത കുഴപ്പം. ഇത് കാണുമ്പോഴാണ് ആൾക്കാർ പേടിക്കുന്നത്, ഇതെന്തോ ഭയങ്കര സംഭവമാണ്, അങ്ങനെ വലിയ സംഭവമൊന്നുമല്ല. രണ്ട് രൂപം ഒരു കണക്കിലത് സൗകര്യമല്ലേ? ഇതുപോലെ രണ്ട് മൂന്ന് രൂപങ്ങൾക്ക് വേണ്ടി ഓരോ സൂത്രം ഉണ്ടാക്കിയിരുന്നെങ്കിൽ എത്ര എളുപ്പമായിരുന്നു. ഇനി അടുത്തത് എങ്ങനെയാണ്? യുഷ്മത് ഔ അസ്മത് ഔ എന്നിരിക്കുന്നു. പിന്നെ കഴിഞ്ഞ സൂത്രം വരുമെന്ന് നോക്കണം. അങ്ങേ പ്രതിമയോ രം വരും അവിടെ വരാം എന്നാണ്. അപ്പൊ എങ്ങനെ വരും? യുഷ്മത് ഔ അസ്മത് ഔ എന്നിരിക്കുമ്പോൾ എന്ത് വരുന്നു? യുഷ്മത് ഔ അസ്മത് എന്നുള്ളത് എന്തായി മാറും? യുഷ്മത് അം അസ്മത് അമ്മെന്നായി മാറി. കഴിഞ്ഞല്ലോ യുഷ്മതം അസ്മതം. അടുത്ത സൂത്രം അവിടെ വരുന്നു. യുവാവോ ദിവജനേ ദ്വയോരുക്തോ അനയോർമപര്യന്തസ്യ യുവാവോ സ്തോ വിഭക്തോ. അതായത് സു പരമിരുന്നപ്പോഴ് അവിടെ ത്വാഹു വിധിച്ചു. ഇവിടെ എന്തുവരുന്നു? ദിവജനം പരമിരിക്കും. അതാണ് ദ്വയോരുക്തം എന്ന് വെച്ചാൽ ദിവജനം, അത് പരമിരിക്കും. അത് പിന്നെ ദ്വയോരുക്തം എന്ന് പറയുന്നതിനൊക്കെ വേറെ കാരണമുണ്ട്. കാരണം സമാസത്തിനും മറ്റും വരുമ്പം അതിപ്പോ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ദിവജനം എന്ന് നമ്മൾ എടുത്താൽ മതി. ദിവജനത്തിൽ എന്നുവെച്ചാൽ ദിവജനം പരമിരിക്കും. ഇവിടെ ഏതാണ് ദിവജനം പരമിരിക്കുന്നത്? ഔ. അവന് ദിവജന സംജ്ഞ വിധിച്ച സൂത്രം ഏത്? അതാണോ ചോദിച്ചത്? സുപഹ. അതെപ്പോ ചോദിച്ചാലും ഒരു ഉത്തരമായിരിക്കും. ദിവജന സംജ്ഞ വിധിക്കുന്ന സൂത്രം സുപഹ. അപ്പൊ പിന്നെ ദ്വയോഗയോർ ദിവ്യനയോഗന എന്ത് ചെയ്തു? ആ പ്രത്യേകത്തെ വിധിച്ചത്. എന്തുവരുന്നു? നേരത്തെ ത്വാഹവ് സൗ സു പരമിരിക്കുമ്പോ ത്വായും അഹയും വിധിച്ചു. ഇവിടെ അതിന് പകരം എന്ത് ചെയ്യുന്നു? ദിവജനം പരമിരിക്കുമ്പോ യുവ ആവ വിധിക്കുന്നു. അപ്പൊ എന്താ ഇവിടെ? അതും എവിടെ? മപര്യന്തിച്ച്. അതെപ്പോഴും ഓർക്കണം, ഇതൊക്കെ വിധിക്കുന്ന മപര്യന്ത ഭാഗത്തിനാണ്. അപ്പൊ എന്തായി? യുവ മപര്യന്തമായ ഭാഗത്തിന് യുവ അത് അം നേരത്തെ വന്നു കഴിഞ്ഞു. അതുപോലെ അപ്പുറത്ത് അവ അത് അവ അത് അം അസ്മ അത് അം യുവാവ് ദിവജനെ ദ്വയോരുക്തോ ദിവജനത്തിൽ ദിവജനം പരമിരിക്കെ അനയോഹോ അനയോഹോ എന്ന് പറഞ്ഞ യുഷ്മദസ്മദോഹോ മരു പര്യന്ത ശിവാവു സ്ഥ ഇത്രയാണല്ലോ. ഇനി അടുത്ത സൂത്രം വരുന്നു, പ്രഥമായാശ്ച ദിവജനെ ഭാഷായാം. ഔങ്ങി ഏതയോഹോ ആത്വം ലോകേ. ഈ സൂത്രം ആത്വം ഇരിക്കുകയാണ് എവിടെ? അവങ്ങ് പരമിരിക്കുമ്പോൾ. എന്നുവെച്ചാൽ ദിവനം പരമിരിക്കുമ്പോൾ എന്തു വരുന്നു? ആത്വം ഇരിക്കുന്നു. ഏതിനോ ഇരിക്കുന്നത്? ഏതയോഹോ എന്ന് പറഞ്ഞാൽ യുഷ്മത് അസ്മദോഹോ. യുഷ്മതിനും അസ്മദിനും ആത്വം വിധിച്ചാൽ ഏ സൂത്രം വരുന്ന അവിടെ അന്ത്യത്തിന് വരും. ഏതിനപ്പോ ആത്വം വരും? യുഷ്മതിനും അസ്മദിനും ആത്വം വിധിച്ചാൽ ഏതിനു വരും? ദകാരത്തിന് വരും. അപ്പൊ രണ്ടിടത്തും ആത്വം വന്നപ്പോ എങ്ങനെ വരും? യുവ ആ യുവ യുവ ആ ഇവ ആന്നാണ് വരുന്നത്. ആ ആ അം അവ ആ ആ അം അവിടെ വരാ പോയി. യുവ ആ അം. ഇനി നോക്കുക, യുവ ആ അവ ആന്നിരിക്കുന്നിടത്തെ സൂത്രം വരും അതോ ഗുണി. അപ്പൊ എന്തായി മാറും? യുവ യുവ ആ അം. അടുത്ത സ്ഥലത്ത് അവ ആ അം. ഇനി നോക്കുക, യുവ ആ അവ ആ എന്നിരിക്കുന്നിടത്തെ സൂത്രം വരും. യുവ ആ അവ ആ എന്നിടത്തെ ഏത് വരും? അതോ ഗുണി വരൂ. അക സവർണ്ണ ദീർഘ ശേഷ്യലോപയെ ബാധിച്ചിട്ടാണ് ആത്വം മരിച്ചത്. ശേഷ്യലോപയെ ആത്വം ബാധിച്ചു. അപ്പൊ പിന്നെ ഇവിടെ എന്തുവരും? അകസവനെ ദീർഘ വന്നപ്പോ എന്തായി? യുവ അം അവ യുവ അം അവ അം. നമ്മൾ ഇതുവരെ പഠിച്ചതനുസരിച്ച് ചെയ്താൽ മതി, പുതിയ ഒന്നും സംഭവങ്ങളില്ല. ഇനി യുവ അം എന്നിരിക്കുന്ന ഒരു ദേവസൂത്രം വരും അമിപൂർവ. പൂർവരും ഏകദേശമായിട്ട് വരുമ്പോ എന്തുവരും? യുവാം അവ അമ്മെന്നെടുത്ത് ഇവിടുത്തെ പൂർവരൂപ ഏതാണ്? ആ വരുമ്പോ എന്തായി? ആവയാണ്. അവയല്ല ആവ അവയല്ല, നമ്മൾ ആദ്യം എഴുതിയെടുത്തേ തെറ്റി. ആവ യുവ ആവോ എന്നല്ല എഴുതിയിരിക്കുന്നു. ആവ പ്രസവം എഴുതിയത് അതിനെ ദീർഘമാക്കണം. ആവ ആവാം യുവ ആവാം. ആദ്യം എഴുതിയത് അവാന്ന് ഹ്രസ്വമാണ്, അത് തിരിഞ്ഞു പോയതാണ്. ആവാന്ന് വേണം. അപ്പൊ ശരിയായി യുവാം ആവാം. സൂത്രത്തിൽ പറഞ്ഞിരിക്കുന്ന യുവാവു എന്നാണ്, യുവ അവയല്ല. ഞാൻ നേരത്തെ പറഞ്ഞ യുവ അവയെന്നാണ്, അത് ശരിയല്ല, അത് തെറ്റാണ്. യുവ ആവ എന്നാണ്. യുവാവു ദിവ്യ യുവാം ആവാം. അപ്പൊ എങ്ങനെയായിരുന്നു? യുഷ്മദ് ആവു അസ്മദ് ഔ എന്നിരുന്നു. യുവാവു ദിവ്യനെ പ്രകാരം യുവ ആവ വന്നു. യുവ അത് അമ്മ ആവ അത് അമ്മന്നിരുന്നു. അവിടെ എന്ത് ചെയ്തു? അന്തിമ അവസാനം ആത്വം വന്നു. പൂർവത്തിൽ അതോ ഗുണേ വന്നു. യുവാ അം ആവ അം എന്ന് വന്നു. അമിപൂർവ പൂർവരവും വന്നു. യുവ ആവ. ഇതിനും ഈ സൂത്രങ്ങൾ വിശേഷിച്ച് പ്രവർത്തിക്കുന്നു എന്നേ ഉള്ളൂ. പ്രക്രിയയിൽ വളരെ ക്ലിഷ്ടതയൊന്നുമില്ല. നമ്മൾ പഠിച്ചിട്ടുള്ള സൂത്രങ്ങളും വന്നു എന്നുള്ളതേ ഉള്ളൂ. അടുത്തെന്ത് വരുന്നു? ജസ്സില് യുഷ്മത് ജസ് അസ്മത് ജസ് എന്നിരിക്കുന്നു. ഏത് ആ സർവാധികാരത്തിൽപ്പെട്ടതാ. അതിനെന്താ ഇരുന്നോട്ട് ഒരു കുഴപ്പമുണ്ട്? ഇവിടെ എന്തു വരുന്നു? ആദ്യം വരും ഞാൻ പ്രഥമയോർ അം. ജസ്സിന് ശസ്സിന് എന്തു വരും? ജസ്സിന് എന്തു വരും? അം വരും. അപ്പൊ എന്തു വരുന്നു? യുഷ്മത് അം. യുഷ്മത് അം, അത് പൊതുവാണ്, കാരണം നേരത്തെ വിധിച്ചു കഴിഞ്ഞു. ജസ്സി വരേണ്ടാണ്, പക്ഷെ അതിന്റെ ബാധിച്ചുകൊണ്ട് എന്തു വരും? പ്രഥമയോഹോ, കാരണം ഇത് ഈ ശബ്ദത്തിന് പേര് പറഞ്ഞു വിധിക്കുകയാണ്. എന്താണ് യുഷ്മത് അസ്മദ്ഭ്യാം? ഇത് വിശേഷമായി. അപ്പൊ ജസ്സി ഇത് ബാധിച്ചിട്ടെന്ന് വരും? യുഷ്മത്, യുഷ്മത് അമ്മ അസ്മദ് അം. അടുത്ത് പറയുന്നു, യൂയവയോ ജസി അനയോർ മപര്യന്തസ്യ യൂയവയോ സ്ഥാ എന്നുകൂടെയുണ്ട്. ഒരു വൃത്തിയെല്ലാം ചുരുക്കി എഴുതിയിരിക്കുകയാണ്. യുഷ്മത് അസ്മദിന്റെയും മപര്യന്തമായ ഭാഗത്തിന് എന്തുവരുന്നു? യൂയയും വരുന്നു, വയയും വരുന്നു. അപ്പൊ എന്താവും? യുഷ്മ അത് ജസ് അസ്മ അത് ജസ് എന്നിരിക്കുന്നിടത്ത് എന്തുവരുന്നു? യൂയ അത് അമ്മ വയ. യൂയയും വയയുമാണിത്. ആദേശം വരുന്നത് അദന്തമായിട്ടാണ്. സ്ഥാനി എന്ന് പറയുന്നത് ഹലന്തമാണ്, അത് പ്രത്യേകം ശ്രദ്ധിച്ചു വേണം. ഇപ്പൊ യൂയ അത് അമ്മ, വയ അത് അമ്മ എന്ന് പറയുന്നു. ആദേശം എല്ലായിടത്തും, ആദേശം വരുന്നത് അദന്തം, സ്ഥാനി എന്ന് പറയുന്നത് ഹലന്തം, അല്ലെങ്കിൽ അത് തെറ്റിപ്പോവും. ഇങ്ങനെ യൂയ അതെന്നിരിക്കുന്നിടത്ത് എന്തോരും അതുകൊണ്ടുമ്പോ എന്തായി? യൂയത്. വയാദ്ന്നിരിക്കുന്നിടത്തോ വയദ് എന്ന് പറഞ്ഞു. യൂയത് അം വയദ് അം. ശേഷ ലോകം ഒന്നാം എന്തോരും? രണ്ടിടത്തും ടീ ലോപിക്കും. ടീ ലോപിക്കുന്ന ശേഷിക്കുന്ന എന്താണ്? യൂയ് അം വയ് അം. പിന്നെ എന്തുവരും? കൂട്ടിച്ചേർക്കുക. അമിപൂർവ്വം വരുമോ? എന്തുകൊണ്ട്? അദന്തമല്ല, അതുകൊണ്ട് യു എം വയം എളുപ്പമായി. പല സൂത്രവും ലാഭിച്ചു. അപ്പൊ ഇവിടെ പ്രഥമ ഏകവചന ദ്വിവചന ബഹുവചനം വന്നപ്പോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് സൂത്രം വന്നു. ഇതാണിത് പ്രയാസം എന്ന് പറയുന്നത്. ഇത്രയും സൂത്രങ്ങൾ എണ്ണത്തിൽ കൂടുതൽ വരും. അധികവഞ്ഞതിന് വേറെ പ്രയാസമൊന്നുമില്ല. ഇത്രയും സൂത്രങ്ങൾ ഓർത്തിരിക്കണം. ഒരു രൂപം എങ്ങനെ സിദ്ധിക്കുന്നു എന്നറിയാൻ. അടുത്ത് യുഷ്മത് ദ്വിതീയ അമ അസ്മത് അമ്മന്നിരിക്കുന്നു. അവിടെ അമ്മന്ന് എങ്ങനെ? ആണോ യുഷ്മത് അമ്മ അസ്മത് അമ്മന്ന് പറയുന്നിടത്ത് അമ്മ എവിടെ നിന്ന് വന്നു? സുബഹ പ്രകാരം വന്നു. എങ്ങനെ വന്നു? യുഷ്മത് അമ്മ അസ്മത് അമ്മ ഞേ പ്രഥമയോ അം. അത് വന്നു കഴിഞ്ഞാ ഇരിക്കുന്നു. സോജ സമ്മ ഒന്നല്ലേ? ആ അതാ വന്നത്, അതാ ഈ കാണുന്നത്. അമ്മിനമ്മ വരില്ലേ? എന്തായാലും ഒന്നല്ലേ? യുഷ്മതാമ് അസ്മദാമ് നേപ്രതിമ ഒരു അമ്മ തന്നെ. അത് വരുമ്പോ അടുത്ത് വരുന്നു എന്താണ്? ത്വമാവേകവചനേ ഏകസ്യ ഉക്തൌ അനയോ മപര്യന്തസ്യ ത്വമൌ സ്തൌ വിഭക്തൌ. ഇവിടെ പറയുന്നു ഏകസ്യ ഉക്തൌ എന്ന് പറഞ്ഞാൽ ഏകവചനത്തിൽ, അത് ഏകവചനമെന്ന് പറഞ്ഞാൽ പിന്നെ ഏകശക്തി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ അത് സമാസത്തിൽ വരുന്ന കാര്യമാണ്. ഇപ്പം നമ്മൾ ചിന്തിക്കേണ്ട, ഏകവചനം പരമിരിക്കുക. അനയോഹോ എന്ന് പറഞ്ഞാൽ ഉഷ്മദസ്മദോഹോ മപര്യന്തസ്യ, മപര്യന്തമുള്ള ഭാഗത്തിന് ത്വ മാ അല്ല മാ. അതെപ്പോഴും ശ്രദ്ധിക്കണം, ആദേശം എങ്ങനെ വരും? അദന്തമായിട്ട് വരും. സ്ഥാനി എങ്ങനെയായിരിക്കും? ഹലന്തമായിരിക്കും. അത് ശ്രദ്ധിച്ചോണം. അപ്പൊ ഇവിടെ മപര്യന്തത്തിന് ത്വാ വന്നു, യുഷ്മത്തിന് ത്വാ വന്നു, അസ്മദിന് മാ വന്നു. അപ്പൊ ത്വ അത് അം, മാ അത് അം. അപ്പൊ അടുത്ത് വരുന്നു എന്താണ്? ദ്വിതീയ അനയോരാത്തു സ്യാത്. അനയോ എന്ന് വെച്ചാൽ ഉഷ്മസ്മത്തിന്, ദ്വിതീയയിലും എന്ത് വരുന്നു? ആത്വം വരുന്നു. അപ്പോ നേരത്തെ ആത്വം വിധിച്ച ഒരു സൂത്രം ഏതാണ്? പ്രഥമായാംശ ദ്വിവചന ഭാഷായ. ഇവിടെ പറഞ്ഞ ദ്വിതീയായ അംശ, എന്റെ രണ്ടിന്റെ നമ്പർ നോക്ക്, 87 ഉം 88 ഉം. അപ്പൊ ഇത് കഴിഞ്ഞാണ് മറ്റേ സൂത്രം വരുന്നത്. ഇതീ പറയുന്നത് ദ്വിതീയയിലും ആത്വം വരും എന്ന് പറഞ്ഞതിന്റെ മേളിൽ ഒരു സൂത്രമുണ്ട്, അതിന് വരും. അവിടെ പറഞ്ഞെന്താണ്? പ്രഥമയുടെ ദ്വിവചനത്തിനും വരുമെന്ന് പറഞ്ഞു, ഇത് ദ്വിതീയനും വരുമെന്ന് പറഞ്ഞു. എന്തായാലും ഇവിടെ ഇപ്പോൾ എന്തോ ഒരു ആത്വം വരും. ദ്വിതീയയ്ക്ക് ദ്വിതീയയിൽ ആത്വം വരുമ്പോൾ ഇവിടെ യുഷ്മത് അസ്മതിന് ആത്വം വരുമ്പോൾ എവിടെ വരും ആത്വം? ദകാരത്തിന് വരും. ഹലോ ദേശ്യ. അപ്പൊ എങ്ങനെ ആയി? ത്വ ആ അം, പിന്നെ മ ആ ആ അം, ഇത്രയായി. ഇനി നോക്കുക, ത്വ ആ മ ആ എന്നുള്ളടത്ത് എന്ത് വരും? അത് ഗുണയുമ്പോ എന്തായി? ത്വ ആ അം, മ ആ അം. പറയുമ്പോ നിങ്ങൾ ശ്രദ്ധിക്കണം, ചിലപ്പോ പറയുമ്പോ എനിക്കും തിരിഞ്ഞു പോകും. അതുകൊണ്ട് എഴുതുന്നത് ശരിയാണോ എന്ന് ശ്രദ്ധിക്കണം. ചിലപ്പോൾ ഞാൻ പറയുന്ന തിരിഞ്ഞു പോയാലും ഇത് കറക്റ്റ് നോക്കിയിരിക്കുന്നതാണ് കണ്ടുപിടിക്കാൻ പറ്റും. ത്വന്ന് ദീർഘമില്ല, ത്വ ആ. അതോടെ ഒന്ന് എങ്ങനെയിരിക്കും? ത്വ ആ അം മാ എന്ന് ദീർഘം എവിടുന്ന് വന്നു? ആ അടുത്തത്, അടുത്ത് വന്നാൽ വരും. അകസവർണ്ണേ ദീർഘം വന്നപ്പോൾ എന്തായി? ത്വ അം മാ അം. ഇനി എന്ത് വരും? അമിപൂർവം വന്നപ്പോൾ എന്തായി? ത്വം മാ. ഭാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദത്തിലാണെങ്കിൽ ത്വം മം എന്ന് വരും, അല്ല അവിടെ യുവം അവം ആവോന്ന് തോന്നില്ലേ? ആവാം എന്ന് പറയുന്ന എന്തായാലും അവിടെ അവം എന്ന് പറയും. അതാണ് ഞാൻ നേരത്തെ ഇങ്ങനെ വേദത്തെ കുറിച്ച് ചിന്തിച്ചോണ്ടിരുന്നത്, അതാണ് എനിക്ക് തെറ്റിപ്പോയത്. അവിടെ അവം എന്ന് തോന്നുന്നു. വേദത്തിൽ വരുമ്പം അവിടെ ഇങ്ങനെ അഹം ആവാം എന്നിടത്ത് ആത്വം വരത്തില്ല, അതുകൊണ്ട് അവം എന്ന് വരും. ത്വം യുവാം യുവം എന്ന് വരും, വേദത്തിൽ അങ്ങനെ പ്രയോഗിക്കും. ഞാൻ വൈദികനായതുകൊണ്ട് വേദത്തെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചിരുന്നു, തെറ്റിപ്പോയതാണേ. ത്വം മാം. അപ്പോ അഹം ആവാം വയം മാം മാ എന്ന് പറയും. ത്വം യുവാം യൂയം ത്വാം. പിന്നെ ഇനി അടുത്ത രൂപം അതി വരും, അതന്നു ആദേശം, അത് പിന്നീട് പഠിക്കും. ഇപ്പൊ വേറെ രൂപം നമ്മൾ പഠിക്കുന്നു. എവിടെ ഇല്ല, അങ്ങനെ ഒരു രൂപം ഇല്ല. അതാ ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത്, വേദത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ? കണ്ടില്ല. അതുകൊണ്ടത് കൊടുക്കാത്തത്. പ്രഥമാശ്ച ദിവ്യനെ ഭാഷായ. ഇനി ഏതെങ്കിലും വേദത്തിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ ഉണ്ടോന്ന് ചോദിച്ചാൽ, വേദം നഷ്ടപ്പെട്ടു പോയ വേദത്തിൽ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല. ദ്വിതീയായ അംശ, അപ്പൊ രൂപസിദ്ധി എന്ന് പറയുന്നതിന് ഇവിടെ പ്രയാസമൊന്നുമില്ല. പക്ഷെ സൂത്രങ്ങൾ ഓർത്തിരിക്കുക എന്ന് പറയുന്ന ഒരു ജോലിയുണ്ട് നിശ്ശദ്ധിക്കാൻ വേണ്ടി. അടുത്ത് വരുന്ന ഏതാണ്? പ്രഥമ ദ്വിതീയ ദിവ്യൻ എങ്ങനെയാണ്? യുഷ്മത് ഔ അസ്മത് ഔ. ആദ്യം എന്ത് വരും? ഏ പ്രഥമയോ രം, നേരത്തെ വന്നത് തന്നെ. അപ്പോ എന്ത് ചെയ്തു? യുഷ്മത് അം അസ്മത് അം. അപ്പോ അടുത്ത ഏത് വരുന്നു സൂത്രം? യുവ ആവ് വരുന്നത് സൂത്രം. യുവാവ് ദിവനെ, യുഷ്മതിന്റെ അമ്മ പര്യന്തത്തിന് യുവ വന്നു, അസ്മതിന്റെ പര്യന്തത്തിന് ആവ വന്നു. യുവാവ് ദിവനെ എന്തുവരുന്നു? യുവ അത് അം ആവ അത് അം. ഇനി എന്തുവരും? അതെല്ലാം വരുന്നു. ആത്മിരിക്കുന്ന സൂത്രം പ്രഥമായ ദിവനെ ഭാഷായാം. അവിടെ വൃത്തിയിൽ എന്താ എഴുതിയത്? ഔങ്ങി. അതായത് സൂത്രത്തിൽ പ്രഥമ എന്ന് പറഞ്ഞെങ്കിലും വൃത്തിയിൽ എന്ത് പറഞ്ഞു? ഔങ്ങി. എന്തുകൊണ്ട്? ദ്വിതീയം കൂടെ എടുക്കണം. അതിലേ പറഞ്ഞു ഔങ്ങെന്ന് പറഞ്ഞാൽ എന്തുവരും? രണ്ടും കിട്ടും. അപ്പോ കാരണം ദ്വിതീയാഞ്ച കഴിഞ്ഞല്ലേ അങ്ങോട്ട് പോകുന്നത്, 87 ഇവിടെ 88 അപ്പോൾ രണ്ടും കൂടെ എടുക്കുമ്പോൾ ഔങ്ങ്. വാവു വരെ വരിക്കുമ്പോൾ ആത്തും വന്നു. അപ്പോൾ യുവ ആ ഇവിടെ എന്താ യുവ ആ ആ രണ്ടായി എഴുതിയിരിക്കുന്നു. രണ്ടായി എഴുതിയിരിക്കുന്നു യുവ ആ ആ. അത് കഴിഞ്ഞു പിന്നെ അതിൻ്റെ താഴെ രണ്ടായി എഴുതിയിരിക്കുന്നത് എങ്ങനെ വന്നു? ഓ യുവ പിരിച്ചെഴുതിയിരിക്കുന്നു. ആ ശരി. ആ അപ്പോ ആ ആ സു ഔ ജസ് അം ഔട്ട്. രണ്ടാവിന്റെ മരത്തിൽ ഞാൻ വെച്ചു കഴിഞ്ഞാൽ എന്താവും? പ്രഥമാ ദിവനും ദ്വിതീയ ദിവനും കിട്ടത്തില്ലേ? സു ഔവിൽ എന്തുണ്ട്? ഔ. അമ്മൌട്ടിൽ എന്തുണ്ട്? ഔ. അതിനെ പരത്തിൽ ഞാൻ വെച്ച് ഔങ്ങെന്ന് പറഞ്ഞ് രണ്ടും കിട്ടത്തില്ലേ? പ്രഥമാ ദിവനും കിട്ടും, ദ്വിതീയ മുമ്പൊരിടത്ത് പറഞ്ഞിട്ടുണ്ട്. അവിടെ അവിടെ എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞു അവിടെ? എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഔങ്ങിത്യ ഔകാര ഭക്തേഹേ സ്വപ്ന കേട്ടിട്ടുണ്ടോ? അപ്പൊ ഓർത്ത് ഓർത്തിരിക്കുന്നു. ഔ പരത്തിട്ടിരിക്കുന്നു. അപ്പോ അതുപോലെ തന്നെ പിന്നെ അതോഗുണെ വന്ന് യുവ ആ അം ആവ ആ അം അകസോണ് യുവാം ആവം അമിപൂർവ യുവാം ആവം. വേദത്തിലാണെങ്കിൽ യുവം ആവം അവം എന്ന് വരും. ദ്വിതീയാംശ അതായത് അവിടെ ഇവിടുത്തെ കാര്യം പറഞ്ഞത് അനിയുരാ ആദിശ ത്വം. അത് കഴിഞ്ഞല്ലോ. ആ ഇനി നമുക്ക് വേണ്ടതാണ് ശസ്. യുഷ്മത് ശസ് അസ്മത് ശസ് എന്നിരിക്കുമ്പോ എന്തുവരും? ഏ പ്രതിമയോഹോ അം വരേണ്ടാണ്. അതിന്റെ അപവാദമാണ് അടുത്ത സൂത്രം പറയുന്നു. എന്താണ് ശസോ ന? അപ്പൊ എങ്ങനെ വരും? ശസിന് ന വരും. യുഷ്മത് ശസ് അസ്മത് ശസ് ആ ഇവിടെ ശസിന് നാം ഇരിക്കുമ്പം എന്ത് ഏത് സൂത്രം വരും? മുമ്പ് പഠിച്ചൊരു സൂത്രം, വിഷ്മത്തിന്റെ പരത്തിലിരിക്കുന്ന ശസ്സിനെ ഞാൻ വിധിക്കുമ്പോൾ മുമ്പ് പഠിച്ചൊരു സൂത്രം വരും. ആദേഹേ പരസ്യ പരസ്യദ്വേദം തത്തസ്യ ആദേർ ബോധ്യം. പഠിച്ചിട്ടുണ്ടോ മുമ്പ്? അപ്പൊ ഇവിടെ എന്തോരും ശസ്സിൽ ശേഷിക്കുന്ന എന്താണ്? അസ്. അസിന്റെ ആദിയിൽ ഏതാണ്? ആ. അതിനെന്തുവരും? നാ വരും. എന്നുവെച്ചാൽ ന് വരും. അപ്പൊ എന്തായി? യുഷ്മത് ന്. ആക്കാണ് നാ വരുന്നത്. നായിൽ ശേഷിക്കുന്ന ന്. അപ്പൊ നേസ് യുഷ്മത് നേസ് എന്ന് വരും. യുഷ്മത് നേസ് അസ്മത് നേസ് എന്ന് വന്നു. ഇനി ഇവിടെ പറഞ്ഞു പൂർവസൂത്രം എന്താ പറഞ്ഞു? ദ്വിതീയാംശ ദ്വിതീയയിൽ വന്ന് വരുന്നു ആത്ത് വരുന്നു. ഏതിനും യുഷ്മതിനും അസ്മതിനും. അപ്പൊ യുഷ്മതിന്റെ കാരണം ദ്വിതീയായ എന്ന് പറഞ്ഞു. ദ്വിതീയ എന്ന് പറഞ്ഞാൽ ഏതാണ്? അമൗട്ട്സസ്. ദ്വിതീയനും വരുന്നു ആത്തും. അപ്പൊ ഇവിടെ എന്തോരും? യുഷ്മ അത് നസ് അവിടെ ആത്തും വരും. ആത്തും വരുമ്പോ ഏതിനു വരും? ഉദകാരത്തിന് വരുമ്പോ എന്തായി? യുഷ്മ ഇവിടെ വിശേഷമായിട്ട് വന്ന സൂത്രമാണ് ആദേഹേ പരസ്യ പരസ്യ യത് വിഹിതം തത്തസ്യ. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഇത്? ആദേർ ബോധ്യം. ആരും കേട്ട ലക്ഷണമില്ലല്ലോ, ഒരു ഓർമ്മയില്ലല്ലോ. അങ്ങനെ പൂർണ്ണമായി എല്ലാവരും ഒരു സൂത്രം മറക്കാൻ പാടില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഇനി അത് മുമ്പ് വന്നിരിക്കില്ല. ആദേഹ പരസ്യ അപ്പൊ വന്ന സൂത്രം തന്നെ. ആ നേഴ്സ് എന്നിരിക്കുന്നു. ഇവിടെ യുഷ്മ ആ എന്നിരിക്കുന്നിടത്ത് എന്ത് വരുന്നു? യുഷ്മ ആ അവിടെ സൂത്രം വരും. അകത സവർണ്ണ ദീർഘ. അപ്പൊ എന്തായി? യുഷ്മ യുഷ്മ നേഴ്സ് യുഷ്മ അസ്മാ നേഴ്സ് വന്നല്ലോ. ഇനി യുഷ്മ നേഴ്സ് അസ്മാ നേഴ്സ് എന്നിരിക്കുന്നിടത്തെ സൂത്രം വരുന്നു സംയോഗാന്തസ്യ ലോപഹ. യുഷ്മാന് അസ്മാന് എത്തിച്ചേർന്നു. യുഷ്മാന് അസ്മാൻ ദ്വിതീയാഭവനത്തിൽ എന്താണ്? യുഷ്മാൻ അസ്മാൻ. ഇത്ര എളുപ്പം എത്തിച്ചേർന്ന് എങ്ങനെയുണ്ടായി? യുഷ്മാൻ അസ്മാൻ എന്നായോ? തെറ്റിയില്ലല്ലേ. അതായത് യുഷ്മത് ശസ് അസ്മത് അങ്ങനെ യുഷ്മത് ശസ് അസ്മത് ശസ് എന്നിരുന്നപ്പോ ഇവിടെ എന്ത് ചെയ്തു? ശസോ നാമം. നായത് ശേഷിക്കുന്ന എന്താണ്? ന്. അതെവിടെ വരും? പരസ്യ യദ്വീതം തത്ത സ്യാദര ബോധ്യം എന്ന് പറഞ്ഞുകൊണ്ട് ശസ്സിലെ അകാരത്തിന് വരും. ശസ്സിൽ ശകാരയുത്താവുന്ന സൂത്രപ്രകാരം നകാരയുത്താകുന്നില്ല. എന്തുകൊണ്ട്? നവിഭക്തോ തുസ്മ. അല്ല നായന്റെ അകാര ഉച്ചാരണം അടുത്ത ശേഷിക്കുന്ന എന്താണോ? അതെ, യുഷ്മത് അസ്മദനല്ലേ വന്നത്, ഇതാനല്ലോ വന്നത്, ഇത് വന്നതിന് പരത്തിലിരിക്കുന്ന ശസ്സിന്. ഇപ്പൊ എന്ത് വന്നു? യുഷ്മത് അസ്മദന് വരുന്ന കാര്യമാണ് പറഞ്ഞത്, സ്ഥാനി ഹലന്തവും ആദേശവും അതെന്ന്. ഇതിപ്പോ എന്തിനാ വന്നത്? ശസ്സിലെ അകാരത്തിന് വിധിച്ചു. പരസ്യത് വിഹിതം തത്വസ്യ ആദേർ ബോധ്യം, ആദിക്ക് വരും. ഇവിടുത്തെ ആദി ഏതാണ്? ആ അപ്പോ നേഴ്സ് എന്ന് വരും. പൂർവത്തിനാണെങ്കിലോ ദ്വിതീയാഞ്ച പ്രകാരം ആത്വം വന്നു. സവർണത്തിന് വന്നപ്പോ എന്തായി? യുഷ്മാനസ് അസ്മാനസ്. അവിടെ സംയോഗാന്തസ്ലോകപ്രകാരം സകാരം ലോപിച്ചു പോയി. എന്നാൽ നലോ പ്രാതിപന്ധ്യസ്യപ്രകാരം നകാരം ലോപിക്കില്ല ഇവിടെ. എന്തുകൊണ്ടാണ്? സംയോഗാന്തസ്ലോക അസിദ്ധമായതുകൊണ്ട്. സംയോഗാന്തസ്ലോക അസിദ്ധം മുമ്പ് പലയിടത്തും അത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നകാരത്തിനുള്ള അത്വം വരത്തില്ല, വരേണ്ടതാണ് എവിടെ? ആ യുഷ്മാനിന് വരേണ്ടതാണ്, പക്ഷെ വരുന്നില്ല. എന്തുകൊണ്ട്? പദാന്തസ്യ ണത്വത്തെ നിഷേധിച്ചു. അത് കേട്ടിട്ടുണ്ടോ? യുഷ്മാൻ അസ്മാൻ എന്ന് തോന്നു. അപ്പോ പ്രഥമ ദ്വിതീയ വന്നപ്പോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് സൂത്രം പുതിയതായിട്ട് വന്നു. പഴയ സൂത്രങ്ങൾ വേറെ കിടക്കുന്നു. ഇതാണ് പറയുന്നത്, ഇത് പ്രയാസമാണ്. ആ അവിടെ എഴുതിയിട്ടുണ്ട്, ശസോ ന ആഭ്യാം ശസോ നഹസ്യാ അമോ അപവാദ. ഇവിടെ അങ്ങേ പ്രതിമയൊരം പ്രകാരം അതിന്റെ അപവാദമാണ്. ആദേഹ പരസ്യ അവിടെ എഴുതിയിട്ടുണ്ട്, സംയോഗാന്ത ലോപഹ യുഷ്മാൻ അസ്മാൻ. ഇത്രയും മതി.